ബുദ്ധാവഗമനേ അതിലെല്ലാം ഞാൻ പറഞ്ഞതാണ്. എല്ലാം ഇതുപോലെയാണ്. ഇതുപോലെ എന്ന് വെച്ചാൽ ഷിധഗത്യാം അതുപോലെ ഷിധഗത്യാം ഗത്യാർത്ഥമാണ്. അത് സാധാരണ ഉപസർഗങ്ങളോട് ചേർത്താണ് ഉപയോഗിക്കുന്നത്. നിഷേധം, പ്രതിഷേധം എല്ലാം ഈ ധാതു നിന്ന് വരുന്നതാണ്. ശുചശോകയിൽ നിന്നാണ് ശോകം. ശുചിഹ ശൗചം ശുചിത്വം എല്ലാം ഈ ധാതു നിന്നാണ്. വധവക്തായ വധതി പിന്നെ ഇതിന് സംപ്രസാരണം എന്ന വലിയ രൂപമാറ്റങ്ങളൊക്കെ വരും. ഗത്യാർത്ഥം ഞാനർത്ഥം സർവത്രയുണ്ട്. ഗത്യാർത്ഥങ്ങൾക്കെല്ലാം ഞാനർത്ഥമുണ്ട്. കൂടുതലും അങ്ങനെയൊക്കെയാണ്. ഗംഗത്തൗ അവഗച്ഛതി എന്ന് പറഞ്ഞ എന്താർത്ഥം? അവഗച്ഛതി. അത് തന്നെ എല്ലാ ധാതുക്കൾക്കും ഉണ്ട്. ഉപസർഗങ്ങൾ ചേരുമ്പോൾ അർത്ഥം മാറും. ചിതി പിന്നെ ഇവിടെ എല്ലാ ധാതുക്കളിലും അവസാനത്തെ ശബ്ദം ഒന്നുകിൽ ഉച്ചാരണാർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ഉദാത്തമാണ്. ഉദാത്തമാണെങ്കിൽ ഇസഞ്ഞൊന്ന് നോപിക്കും. ഫലത്തിൽ ഇതെല്ലാം പിന്നെ ഹലന്തങ്ങളാകും. അത് പറഞ്ഞിരിക്കുന്നു. ചിതി ഇത്യസ്യ ധാതോഹു നൂതന പ്രക്രിയ നാസ്തി പൂർവദേവ അസ്യ രൂപാണി ദൃശ്യന്താം. സൂത്രേണ ഗന്ധ പുഗന്ധലഘുപത്യസ്ഥിച്ചി സൂത്രം സർവത്ര പ്രവർത്തതി. ലട്ട് ലകാരെ ഉത്തമക്ഷേകവേനെ കിം സൂത്രം ഭവതി അതോ ലട്ടി ചിത് ഫലാതിശേഷ അത്ര ഗുണനിഷേധോ നഭവതി തസ്മാത് സംയോഗാദിലൊട്ടിക്കത്ത് തസ്മാത് അത്ര ഗുണനിഷേധോ നഭവതി. അത്ര ഗുണനിഷേധോ നഭവതി കസ്മാതിരി പ്രശ്ന ചിചേത ഇത്യത്ര തിപഹ പിത്വാ അസംയോഗാത് ലിറ്റ് കിത്തിരി സൂത്രം അത്ര പ്രവർത്തത്തെ അതിച്ചേത അത്ര പുഗന്ധലഘുബദ്ധസിജിത്യനേന ഗുണ സിച്ചേത ചിചിത് അതുഹിത്യത്ര ഗുണനിഷേധോ ഭവത്യേവ കസ്മാത് അസംയോഗ ലട്കിത്യനേന കിത്വാ കേന സൂത്രേണ നിഷേധ ക്രിയതേ ഉത്തമക്ഷേകവന് ചിച്ചേതി അത്ര ദ്വിത്വി ഹലാദിശേഷേ ചി ചിത് ധ എത്ര അർദ്ധസംജ്ഞായാം സൂത്രേണ ലട്ടിച്ചൈത്യനേന അർദ്ധസംജ്ഞായം അർദ്ധസീട്ട് ഫലാദൈത്തി വീട്ടിക്കൃതി പിത്വാ പുകന്തലകുസ്യത്തിനേന ഗുണേ ചിചേതിധ ചിചിതതുഹു ചിതിതധുഹു ചിചിത ചിചിതുണ ചിചിത ചിചേത ഇതി ഭവതി ചിചേത് നല്ല പരത്തെ ദ്വിതീയ അഭ്യാസലോകേ ഗുണേ കൃതേ ചിചേത് ആ ചിചേത ചിചിതിവ ചിചിതി ചിചേത ചിചിതതുഹു ചിചിതുഹു ചിചേതിധ ചിചിതതുഹു ചിചിത ചിചേത ചിചിതിവ ചിചിതിമ ലുടി ചേതിത ചേതിതാരൗ അത്ര ലുടപ്രഥമസ്യ ഡാരോ രസ രുജ സകാർലോഭ ഏകവചനെ ഡിത്തു സാമർഥ്യാ തപസ്യാപി ടേർലോഭ ചേതിത പുഗന്ധലുബദ്ധസ്യ ചൈതി ഗുണ സർവത്ര ചേതിത ചേതിതാരോ ചേതിതാര ചേതിതാസി അത്ര സകാർലോഭ കേന താസസ്യോർലോഭ ചേതിതാസി ചേതിതാസ്തഃ ചേതിതാസ്മി ചേതിതാസ്വഹ ചേതിതാസ്മഹ ലോടി ശപ്പ് ഗുണം ചേതതു ഏരു ചേതതു ചേതതാ തുഹ്യോതാദങ്ങാശിഷി ചേതതാം ലോഡോ ലംഗവത് ചേതന്തോ ചേത ഇത്യത്ര ശേർഹ്യ പിച്ച അതോ ഹേ ഹേ ലുക് ചേത ചേത ചേതതാ ചേതത്തം ചേതത ചേത മിപ്പിത്യത്ര മേർണി ചേതനീത്യത്ര ആടുത്തമസ്യ ഇച്ഛ ചേതാനി ചേതാവ ചേതാമ ഇത്യത്ര ദിക്കങ്ങിതഃ ലംഗി ചിത്ത് ശപ്തി ഗുണം ഇതശ്ചികാർലോവ ലുങ് ലങ് ലുങ് ഷടുതാതഃ അചേതത് ഇതശ്ചൈകാർലോപ സകാരസ്യ വിസർഗേ അചേത അചേത തം അചേത അചേത അം അമിപുരു അചേതാവ അത്ര അതോ ദീർഘയിനി നിത്യംഗിത അചേതാവ അചേത മിഥുനങ്ങി ചിതേ ശപ്പ് തിപ്പ് യാസു പരസ്യതേഷുദാത്തോ മിച്ഛ അതോ ഏകാരലോപകാരയോർമധ്യേ യകാരസ്യ ലോപോർവ്യോർവലീത്തിനേന ലോപേ അചേ ആ സർവത്ര ലോപോർവലീതി പ്രവർത്തതേകാരലോപോ നസ്തി അന്യത്ര സർവത്ര വൽപരത്വകാരലോപേ കൃത്തെ മിഥുനങ്ങി സർവത്ര അയമേവ വിശേഷ അത്ര ഏ ഇത് ശ്രൂയത്തെ ഏകാരസ്യ ശ്രവണം തസ്ഥാനെ ആശീർലിംഗി സർവത്ര യാ ഇത് ശ്രൂയത്തെ ആകാരസ്യ ശ്രവണം ചിത് യാസത്തി ഇതശ്ശേകാർലോപഹ ഇങ്ങാശേഷിക്കിതാശേഷി കിത്വാത് ഗുണവന ആർദ്ധധാതുവത്വാത് ശപ്പിന അതഹ ചിത് യാസ് തി ഇതശ്ശേകാർലോപഹ സത് ഇത്യത്ര ചിത്തി സ്കോ സംയുവാദ്വരന്തേജ സകാർലോപേ ചിത്യാത് ചിത്യാസ്ഥാം ചിത്യാസുഹ ചിത്യാഹ അത്രാവി ചിത്യാഹ ഇത്യത്രാവി സ്കോ സംയുവാദ്വരന്തേജ ലോപഹ ചിത്യാസ്ഥം ചിത്യാസ്ഥ ചിത്യാസം ചിത്യാസ്വ ചിത്യാസ്വ ലുങ്ങി ചിത് പരത്വേന തീവർത്തതേ ഇതശ്ചൈകാർലോപ ചിലനുങ്ങി ചിലയെ സിച്ച് അർദ്ധാവതിന് ശേഷം അർദ്ധാവത് സിട്ട് വലാദേഹ ഇതശ്ചൈകാർലോപ സിജഭ്യസ്ത വിധിഭ്യസ്ത അസ്തിസിജോ അബർത്തെ ഇട ഈട്ടി ലുങ് ലങ് ലിംഷ് അടുദാത അവസവനെ ദീർഘ അത്ര ഗുണോപി ഭവതി ചിത് തീ സിച്ചി കൃതേ അർദ്ധാവിന് ശേഷം അർദ്ധാവത് സ ട്ടു വരാതെ ചിത്തിസ് തീ തി സ്വീകാരലോവേ തസ് ഈടാകമ അസ്ഥിസിജോ അഭൃക്തി ഇടയീട്ടി സകാർലോപഹ സവർണദീർഘ ചിത്തിത്യത്ര ഗുണ അടാഗമ അചേതീത് അചേത് ഇത് സർവത്ര ഭവതി ജീവനെ അചേത് സിച്ച് ഇട്ട് അചേതിഷ് താം ഷത്തിഷ്ടുത്വേ അചേതിഷ്ഠാം അചേതിഷ് ഉസ് അചേതിഷുഹു അചേതിഷം അചേതിഷം അചേതീഹി അത്ര സകാരലോപ അചേതീസ് അന്തിമ സകാരത്തിൽ വിസർഗ അചേതീഹി അചേതിഷ്ഠം അചേതിഷ്ഠ അചേതിഷം അചേതിഷ്വ അചേതിഷ് ലങ്ങി സർവത്ര ചിത്ത് സ്യട്ട് ഷത്വം പൂർവത്ര അടാകമ അചേതിഷ്യ ശേഷം സമം പൂർവതിവ അചേതിഷ്യത് അചേതിഷ്യതാം അചേതിഷ്യം അചേതിഷ്യത്വം അചേതിഷ്യത അചേതിഷ്യത അചേതിഷ്യം അചേതിഷ്യാവ ശ്രുതിസജ്ഞാനേയമേവശ്യുച്ചശോകേ ഇവിടെ ചേത്തെന്ന് വന്നു ഇവിടെ എന്തു വരും ശോചെന്ന് വരും. അപ്പൊ ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പറയാം, എന്റെ കൂടെ പറയുകയല്ല, ഒറ്റയ്ക്ക് പറയാൻ ആർക്കെങ്കിലും. ലട്ടിന്റെ രൂപം ശോചത്തി ശോചത ശോചിക്കുന്നുള്ളതിന്റെ ചുരുക്കി പ്രക്രിയ പറയാം, പറയാമോ ആർക്കെങ്കിലും? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറയാം. അടുത്ത ശത്ത് കർദാദാദ്യ ഗുണം അതോ ദുർഗം ഇനി വരുമോ? ശോചത്തി എന്നുള്ളത് ശപ്പ് ഗുണം ശോചത്തി പിന്നെ പിന്നീട് ശോചത്ത ശോചി സൂത്രം അതോ ഗുണ ശോചന്തി ലട്ടി ഇതുപോലെ തന്നെ ഇത്രയൊക്കെയുള്ള സൂത്രങ്ങൾ വിശേഷിച്ച് വരുന്ന സൂത്രങ്ങൾ ഏതെന്ന് പറയുക? ലിട്ട് എങ്ങനെ പറയും? ലിട്ട് പറയാം. ലിട്ട് ഇനി എന്ത് വരുന്നു? പിന്നെ അടുത്ത സൂത്രം ഏത് വരുന്നു? പരസ്യോദാനം അനുപമാ പിന്നെ ഏതാണ് കർത്തരിച്ചപ്പ ലിട്ടില് കർത്തരിച്ചപ്പോരോ ലിട്ടില് കർത്തരിച്ചപ്പോരോ പിന്നെ അങ്ങനെ അത്ര കർത്തരിച്ചപ്പതി അത്ര ഗുണനിഷേധ കസ്മാന്ന് ഭവതി ഗുണനിഷേധ കുതോ ന ഭവതി ഗുണനിഷേധേണ അത്ര തസ്യ സൂത്രസ്യ പ്രവൃത്തി ന സംഭവതി കസ്മാത് അത്ര തിപഹ പിത്വാ ഏവം ഏവം ഭവതി രൂപം എങ്ങനെ ശു ശു ശുച് ആ പുനേകൃതേ ശുശോച എന്നെന്താ ഇത് പറയാൻ എന്താ പ്രയാസം പുതിയതായൊന്നും വരുന്നില്ല അനന്തരം ദിവസനെ ശുച്ച് സിപ്റ്റസ് തത്ര പരസ്യോദാനം നല്ലുപമാഹ ഇത്തിനേന അധസ്സുകൃത്തെ ശിശോച വരണ്ടേ ലളിതാദോരനഭ്യാസ രൂപം പറഞ്ഞാൽ മതി എളുപ്പമുണ്ടല്ലോ പ്രക്രിയ ഇല്ലാതെ രൂപം പറഞ്ഞ പൂർവഭ്യാസ അനാദിശേഷ ഗുണനിഷേധേ രൂപം ഭവതി പേടിക്കേണ്ട കാര്യമില്ല പ്രഥമവർഷ ഭഗവനെ ശുച് ജയിത്യത്ര പരസ്യോദാനം പൂർവഭ്യാസ കലാദിശേഷേ ഗുണേ കേന സൂത്രേണ പ്രാപ്തേ ഉഗന്ധനകുബസജേതനേന ഗുണേ പ്രാപ്തേ അസംയുവാദലട്ടികിത്തിത്തിനേന കിത്വാദ് ഗീതിചൈതി ഗുണനിഷേധേ കൃതേ ശുശുചുഹു യദി ഭവതി മധ്യപുരുഷേ ശുച് സീതി അത്ര പൂർവാഭ്യാസേഷേഷന ഗുണേകൃതേ ഇത്യത്ര ആർദ്രസഞ്ജകേന ലിട്ടിച്ചായി ആർദ്രസഞ്ജായാം ആർദ്രസിട്ട് വരാതെ ലീട്ടിക്കൃതേ ശുശോചി ശുശോചിത മധ്യമധ്യവേദന ഇത്യത്ര ഇടാഗമം അത്ര ഭവതി ഗുണപ്രാപ്നോതി ഗുണനിഷേധേ കൃതേ ശുശ്രൂച് അതുശുശ്രൂച്ചു ഇതി ഭവതി മധ്യവർഷ ഭവനെ ശുച്ച് ആയിത്യത്രേ ലളിതാദോരണഭ്യാസിശേഷി ലോപേ ശുശ്രൂച്ച് ആയിത്യത്ര ഉഗന്ധനുപസ്യത്തിനേന ഗുണപ്രാപ്തി ഉത്തമർഷകനെ സൂത്രം പരസ്യമദാന സൂത്രേണ ഗുണേകൃതേ ശുശോച് ശുശോച് അനന്തരം ശുച്ച് വസിത്യത്ര പരസ്യോദാനകാരാദേശകൃതേ ലളിതാദോരണഭ്യാസ്യതി സൂത്രേ ശുശു ചുവാ ഇത്യത്ര കേന സൂത്രേണ ലിട്ടിച്ച ഇത് ആർദ്ധാതുക സംജ്ഞായാം സൂത്രേണ അസംയോഗാലിറ്റേന ഗീതിച്ചേതി ഗുണനിഷേധേ ശുശുചീവ ശുശുചീമ ലുട്ടി ലുട്ടുകേന സൂത്രേണ ഭവതി അനധ്യയനെ ലുട്ട് ലുട്ട് കൃതേ ശുചലുട്ടിത്ത എത്ര ലുടപ്രദർശിച്ച ആരോര സൈതി കിം ഭവതി ിംഭവതി സകാരശലോകേ ശോചിതാരൗ ശോചിതാസ് രസിത്യത്ര ചൈതനേന സകാരലോകേ ശോചിതാരഹ മധ്യവശേവനേ ശോചിതാ സിത്യത്ര കിം ഭവതി താസസ്യ ലോക ഇത്യനേന കസ്യ ലോക ഭവതി കസ്മാത് ലട്ടി കഥം ഭവതി ശുചിതാസ്യ സർവത്ര ശോചിഷ്യാതി ഭവ അനന്തരം ശോചിഷ്യ തീ ശോചിഷ്യ തഹ ജി അത്ര ജോന്ത ശോചിഷ്യ തത്ര ജോന്താനന്തരം അതോ ഗുണേ ശോചിഷ്യൻ ശോചിഷ്യ ശ്രീ ശോചിഷ്യതി ശോചിഷ്യ തം ശോചിഷ്യ ശോചിഷ്യ അത്ര അതോ ദീർഘോ എന്നി ശോചിഷ്യാമി ശോചിഷ്യ വസ് അത്ര ശോചിഷ്യ വഹ ശോചിഷ്യ ലോട്ടി ഉകാരാദേശ്ര കേന സൂത്രേണ കേന സൂത്രേണ ഗുണം ഭവതി അത്ര പരേ കിം വർത്തതേ പരസ്മിൻ ഗുണനിമിത്തം കിം ഭവതി അത്ര അത്ര ഗുണനിമിത്തം കിം ഭവതി കിം അത്ര സർവധാതുകം തിംഷിത് സർവധാതു കിം അത്ര കർത്തരി ശബ് ശബ് സർവധാതു കേന സൂത്രേണ തിംഷിത് സർവധാതു സർവധാതുകത്വാ ഗുണേകൃതേ ശോച തു ശോച തു അനന്തരം വികല്പേന ശോച അനന്തരം സർവത്ര ഇവിടെ ശോച ഇതി ഭവതി ശോച ലോട്ടോ ലംഗ്വത് ഗമിവാം താം തം താമഹ ഇതി ശോച താം അനന്തരം ശോച ജി ശോച അന്തി ഏരു ശോചന്തു ഇത്യത്ര അതോ ഗുണേ ശോചന്തു മധ്യവൃഷേകവനെ ശോച സി ഇത്യത്ര ചർഹ്യവിശ്ച അതോ ഹേ ശോച ശോച താത് ശോച തം ശോച ത ശോച മേർണി ആടുത്തമസിപ്പിച്ച ശോച നീ ശോച നിത്യംഗിത ആടുത്തമസിപ്പിച്ച ശോച ശോച ലങ്ങി ശുച്ച് ദശകാലോപ ശുച്ച് തീത്യത്ര കിം ഭവതി ശുച്ച തീ കിം ഭവതി ശുച്ച തീ ഇത്യത്ര ഇതശ്ചികാരലോപ ശുചി ഇത്യത്ര ഇകാരലോപ അനന്തരം ശോച് ആ അശോചത് സർവത്ര അശോച ഇതി ഭവതി അശോച തത്ര അശോചത്താം മനന്തരം അശോച അശോച അന്യത്ര അതോ ഗുണ അശോചൻ അശോച സി ഇത്യത്ര ഇതിഗാർലോപ അശോച അനന്തരം അശോച തം അശോച അശോച അത്ര അശോച അശോചം അശോച വസ് നിത്യങ്കി ദേകാർലോപ അതോ ദീർഘോ അശോചാവ അശോചമസ് അശോചം മിഥിലിംഗി ശുച് തീത്യത്ര തൂർവം കിം ഭവതി ശുചിത്തീത്യത്ര ഇതശ്ചാലോപതി ശുചിത്യത്ര കിം ഭവതി ശപ്പ് ഭവതി കേന സൂത്രേണ കർത്തർശപ്പ് ശപ്പി കൃതേ കിം ഭവതി ശോചേത് ദിവനെ ശോചയതി കഥം ഭവതി കഥം ശോചയതി കഥം ഭവതി ശുച് താം ഭർത്തരിശപ്പ് ഗുണ ശോച സൂത്രം യാസുപരസുതോ മീച്ച അനന്തരം അത്വേഹുണ ശോചേയ പരം അത്ര കിം ഭവതി ശോചേയ താം തത്ര ലോപ വേർവലി ലോപ ശോചേ ശോചേത ഭവതി ശുചിത്യത്ര കിം ഭവതി കർത്തരിശപ്പ് ഗുണ കർത്തരിശപ്പി കൃതേ ഗുണേ ശോച ശോച ഇത്യത്ര അനന്തരം കിം ഭവതി യാസത് പരസ്യതേ ശുദ്ധാത്വം വെച്ച അതോ ഏഹ ഗുണ ശോചേ ഉസ് സാരധാതു കർത്തരിശപ്പ് പുഗന്ധലഘുബുദ്ധസ്യജയതനേന ഗുണേകൃതേ ശോച സീത്യത്ര യാസുട്ട് അതോ ഗുണഃ ശോച്യ സി ഇതശ്ചൈകാര ലോപഃ ഇതശ്ചൈകാര ലോപേ അനന്തരം കർത്തരിശപ്പ് ശോചേയു അമിത്യത്ര സകാരലോപഃ ശോചേയു മസിത്യത്ര അശ്വലിംഗി ശുച് തീരിസിതേ അശ്വലിംഗി ശുച്യാസ് ലുട്ടി ലുങ്ങി സ്വിച്ച് തീ ലുങ്ങി പ്രവേശിച്ച് ആർദ്രാദി ശേഷം ആർദ്രാദി ഇട്ട് വല്ലാതെ അശോചിസ്താം ക്ഷത്വേഷ്ടുത്തെ അശോചിസ്താം അനന്തരം കിംഭവതി സൂത്രം സുജഭ്യസ്ത വിധിഭ്യസ്ത ഉസികൃത അശോചിഷു സകാരത്തി ഷത്തി അശോചിഷു അശോചിഷ് സർവത്ര പുഗന്ധന വിസ്തി ഗുണോ ഭവതി അശോചിഷ് അശോചിഷ് ഇതശ്ചൈകാരലോപഃ ആർദ്രാദിട്ട് വലാതെ അസ്ഥിശിവാവൃത്തിയിട്ട് ഇടയിട്ട് സകാരലോപഃ സുജലോപാദേശി സിദ്ധവാച്യ അഗസവർണി ദീർഘ അശോചീ അശോചിഷ്ഠം ഷിത്തം അശോചിഷ്ഠ അശോചിഷം അശോചി അശോചിഷം അശോചിഷ ലിംഗി അശോചിഷ്യത് ശേഷ ആർദ്രാദിട്ട് വലയത്തെ ഷത്വം സർവധാതുക പരസ്യാർത്ഥാതത്വ പുബന്ധലപുപദ്ധസ്യചൈതി ഗുണ അനിലംഷുത അശോചിഷ്യത് അശോചിഷ്യതാം അശോചിഷ്യൻ അശോചിഷ്യ അശോചിഷ്യതം പൂർണമാദായ പൂർണമേവാവശിഷ്യതേ.